ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായ നിയമങ്ങളൊക്കെ വെച്ച് ആൾക്കാരെ നന്നാക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ദുർഗുണ പരിഹാര പാഠശാല. ചെറിയ പ്രായത്തിലേക്ക് ചില ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന കുട്ടികളാണ്, അവരെ കൊണ്ടുപോയി താമസിപ്പിച്ച് അവരെ എടുക്കുന്ന സ്ഥലമാണ് എന്ത് ദുർഗുണ പരിഹാര പാഠശാല. ആശ്രമം എന്ന് പറയുന്ന അതല്ല. നമ്മൾ വിചാരിക്കരുത് ഇവിടെ വരുന്നവരെല്ലാം ദുർഗുണ പരിഹാരത്തിന് വേണ്ടി വരുന്നവരാണ്. വന്നതിന് ശേഷം ദുർഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും വരുമ്പോൾ അത് സാധാരണ കാണാറില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥാനമല്ല ഇത്, ദുർഗുണ പരിഹാര പാഠശാല അല്ല, അത് വേറെയാണ്. ആശ്രമത്തിൽ ഒരാൾ കടന്നു വരുമ്പോൾ അവന് അതാ പറയുന്നു ഇങ്ങനെ ആശ്രമത്തിൽ വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്, ആശ്രമത്തിൽ വരുന്നവരിൽ അതില്ലെന്ന് ഞാൻ പറയുന്നു. ആശ്രമത്തിലെ കടന്നു വരുന്ന എല്ലാവരും ഇല്ലെങ്കിൽ എന്തിനാ ആശ്രമത്തിൽ പോകുന്നതെന്ന്? ഉണ്ട്, സംശയം എന്താ? അതാ ഞാനും അതല്ല ആദ്യം പറഞ്ഞു, ആശ്രമത്തിൽ വന്നതിന് ശേഷം ആൾക്കാർ മോശമാകാം, പക്ഷെ മോശമാകാൻ വേണ്ടി ആരും ആശ്രമത്തിൽ വരത്തില്ല. അല്ല, അത് ഈ ആശ്രമത്തിൽ വരുമ്പോഴേ, ഇപ്പം നമ്മൾ ഇത് നല്ലൊരു ഉദ്ദേശത്തോടുകൂടിയാണ് വരുന്നതെങ്കിലും ഇപ്പോൾ ചക്കര കൊടത്തി കൊണ്ട് കൈയിട്ട് കഴിഞ്ഞാൽ ആരായാലും എന്തു ചെയ്യും? ഒന്ന് നക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളാണ് സംഭവിക്കുന്നത് ഇങ്ങനെ. അപ്പം ചക്കര കൊടത്തി കൈയിട്ടിട്ട് നക്കരുതെന്ന് പറഞ്ഞാൽ അല്ലേ, അറിയാതെ നക്കിപ്പോവും. അപ്പോൾ പുതിയ നമ്മൾ ആശ്രമത്തിൽ വരുന്നു വലിയ നല്ല ഉദ്ദേശത്തോടും താല്പര്യത്തോ, അപ്പോൾ വരുമ്പോൾ പുതിയ പുതിയ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. അപ്പം ഈ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ എന്ത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ, അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ മാറിപ്പോകുന്നതാണ്. എങ്ങനെ നമുക്ക് ഈ നിർദ്ദേശിക്കുന്നവനാണ് കുഴപ്പം, ആരാരെ നിർദ്ദേശിക്കുന്നു, ഇതാരെ കണ്ടാ പഠിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. ആര് നിർദ്ദേശിക്കുന്നു ആര് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിസിപ്ലിൻ ലംഘിക്കാതിരിക്കും. ഒരു ഡിസിപ്ലിൻ. അപ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ ലംഘിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഡിസിപ്ലിന് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പറ്റില്ല. ഏറ്റവും നല്ല വഴിയെന്ന് വെച്ചാൽ നമ്മൾ ഡിസിപ്ലിനിൽ പോവുക, അപ്പം മറ്റുള്ളവരും അങ്ങനെ പോവും. മനസ്സിലായോ? ശിവേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ താറുമാറാക്കിയതാണ്, അത് കണ്ട് മറ്റുള്ളവരും ആ വഴിക്ക് പോയതാണ്. ആരെങ്കിലും ഇന്ന് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതും അങ്ങനെയാണ്. അങ്ങനെ ഒരാൾ ഇത് താറുമാറാക്കുമ്പോൾ ഇതാണ് ചക്കരക്കുടം കണ്ടപ്പോൾ അതി ഒന്ന് കൈകെട്ട്, അപ്പോൾ കൂടുതൽ കൂടുതൽ കൈയിടാൻ താല്പര്യം വന്നു, എല്ലാം താറുമാറാക്കി. ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ മാറി വരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നല്. എനിക്ക് ശരിക്കും അറിയത്തില്ല, ഞാൻ ആ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിക്കാറില്ല. എന്നാലും മാറി വരുന്നു എന്നാണ്, എത്രമാത്രം മാറി വരുന്നു. എന്നാലും ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ധർമ്മം എന്ന് പറയുന്നു, ധർമ്മത്തെ നമ്മൾ സ്വയം പറയുന്നത് എന്താണ്? ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നു. ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നത് ഒരു ധർമ്മമാണ്. ആ ധർമ്മങ്ങളെ നിയമങ്ങളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇന്ന് നമുക്ക് സമൂഹത്തിൽ ജീവിക്കുന്നതിന് കുറേ നിയമങ്ങളുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ അറിയാതെ ചിലപ്പം പറ്റും. മനസ്സിലായോ? എനിക്ക് ഓവർ സ്പീഡിന് ഫൈൻ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഗുണയല്ല പല ഗുണം. ഞാൻ പക്ഷെ അറിഞ്ഞുകൊണ്ട് ഓവർ സ്പീഡായിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് ഓടിക്കാറില്ല. പക്ഷെ 80 സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ 81 ഫൈൻ വരും, 82 വരും. നോട്ടീസ് കിട്ടുമ്പോഴേ ഇത് എവിടെ വെച്ചാൽ സംഭവിച്ചു പിന്നെ ഞാൻ ചിന്തിക്കുന്നു. എന്തുകൊണ്ട്? നല്ല റോഡാണ്, വെളുപ്പാങ്കാലമാണ്, വണ്ടികളൊന്നുമില്ല, നമ്മൾ അങ്ങ് ഓടിച്ചു പോകും. ആ മീറ്ററിൽ നോക്കത്തില്ല. ചിലപ്പോൾ 80 എന്ന് പറയുന്ന എത്രയാവും, 82 83 നമ്മൾ അറിയുന്നില്ല. അപ്പോൾ പിന്നെ നോട്ടീസ് വരുമ്പോഴാണ് ചേട്ടാ ഇതെവിടെ വെച്ചാൽ സംഭവിച്ചത് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ഇത് സംഭവിക്കാം മനുഷ്യന്. മനുഷ്യനെപ്പോഴും അങ്ങനെ വിജിലൻ്റായിരിക്കില്ല, ചിലപ്പോൾ വീഴ്ചകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മൾ നിയമങ്ങളെ ബോധപൂർവം ലംഘിക്കാൻ പാടില്ല. ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ്. ഇവിടെ ഞാൻ ഒരു സംഗതി കാണുന്നുണ്ട്. ഇവിടെയുള്ള ഈ കാറുകളിലൊക്കെ ചുവന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ശിവഗിരി മഠമെന്ന്. ഇങ്ങനെ എഴുതി വയ്ക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? പിന്നെ എന്തിനത് ചെയ്യുന്നു? അപ്പൊ ഇതറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് ലംഘിക്കുകയാണ് നിയമം. പണ്ടൊരിക്കെ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞാണ് ഈ വിഷയത്തെ കുറിച്ച്. എവിടത്തെ കാര്യം? ശിവഗിരിയുടെ കാര്യം തന്നെ. ഇങ്ങനെ അവര് സ്വാമിമാരിങ്ങനെ ഈ ബോർഡും വെച്ച് നടക്കുന്നു. പെർമിഷൻ ഒന്നും കിട്ടത്തില്ല. 1989 വെഹിക്കിൾ ആക്ട് അനുസരിച്ച് നമ്മുടെ ആ ഇതിലുണ്ടല്ലോ, എന്താണോ ആ ബോർഡ്, അതിനകത്ത് വേറെ ഒരു അക്ഷരവും നമ്മൾ എഴുതാൻ പാടില്ല, ഒരു ചിഹ്നം പോലും പാടില്ല. അതിനോ അതിനോട് ചേർന്നു എല്ലാം തെറ്റാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, അല്ല ഓരോ ലെറ്ററിൻ്റെയും ഹൈറ്റ് എത്രയായിരിക്കണം, വീതി എത്രയായിരിക്കണം, ഒരു ലെറ്ററും വേറെ ലെറ്ററും തമ്മിലുള്ള അകലം എത്രയായിരിക്കണം, ഇതിനൊക്കെ കണക്കുണ്ട്. നമ്മളൊരിടത്ത് നമ്പർ അടിക്കാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരാ കണക്ക് വെച്ചാൽ അത് അടിച്ചു തരുന്നു. പിന്നെ അത് ഏത് തരത്തിലുള്ള ഓർണമെന്റൽ ലെറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ, നമ്മൾ എന്താണോ ഇവിടത്തെ കാര്യം പറയുമ്പോൾ പോപ്പിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ട്, ഇവിടുത്തെ കാര്യം പറയണം. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മനസ്സിലാവുക, നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നതും തെറ്റാണ്, അതിലും വലിയ കുറ്റമാണ്, അതിനെ പിന്നെ ന്യായീകരിക്കുന്നു. തെറ്റാണെന്ന് ബോധ്യം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ന്യായീകരിക്കുന്നു, അതിനും വലിയ തെറ്റാണ്, അത് അതിന് ഡബിൾ ശിക്ഷയാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജും ഇല്ല. നമ്മളെന്ന് പറഞ്ഞ ആരാണ്? ഇല്ല, ആരും വയ്ക്കത്തില്ല. ചെറിയ വെച്ചാൽ അവർക്ക് ഫൈൻ അടിക്കും, ഇളകിക്കളയാൻ പറയും, സർക്കാരിന്റെ ചെല്ലാൻ വരും, ഫൈൻ വരും. അങ്ങനെ ബോർഡ് വെച്ചു കഴിഞ്ഞാൽ അത് വയ്ക്കാൻ പാടില്ല. ശിവേരി മുടവെന്നോ ഏതെങ്കിലും മുടവെന്നോ ആരെങ്കിലും പേരോ ഇങ്ങനെയൊന്നും അതിലെഴുതി വെച്ചും കൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ചുവന്ന അക്ഷരത്തിൽ, ചുവന്ന അക്ഷരം എന്ന് പറയുന്നത് സർക്കാരിന് മാത്രമേ ഉപയോഗിക്കാവൂ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏത് അക്ഷരം ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളതിന് അതിനും അക്ഷരങ്ങളുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിയമമുണ്ട്. അല്ലാതെ നമുക്ക് ആകെ ചെയ്യാമെന്നുള്ളതെന്ന് വെച്ചാൽ ഈ ഗുഡ്സ് വാനുകളിലും മറ്റും RTOയ്ക്ക് പൈസ അടച്ചിട്ട് നമുക്ക് അക്ഷരം എഴുതാം, അതിൻ്റെ പുറത്ത് എഴുതി വയ്ക്കാം, അതിന് പൈസ അടച്ച് പെർമിഷൻ വാങ്ങും. അല്ലാതെ പാസഞ്ചർ വണ്ടികളിലൊന്നും അങ്ങനെ നമുക്കിഷ്ടം പോലെ എഴുതി വെച്ചുകൊണ്ട് ഓടിക്കൊണ്ട് വലിയ, നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നമ്മളെന്തോ വലിയ ആൾക്കാരാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു പൗരനുള്ള ഒരവകാശത്തിനപ്പുറം ഒരു സന്യാസിക്ക് പ്രത്യേകിച്ച് ഒരു അവകാശമുണ്ട് ഈ രാജ്യത്ത്, പൗരാവകാശമുള്ളൂ. അപ്പോൾ അതിന് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ബോർഡും വെച്ച് നടക്കുക, എന്നിട്ട് ധർമ്മം പ്രചരിപ്പിക്കുക. എവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ബോധമുള്ളവരുത്തും ചോദിക്കണം, ഇത് ധർമ്മമാണോ സ്വാമി? സ്വാമിക്ക് ധർമ്മത്തെക്കുറിച്ച് പറയാൻ എന്താ അവകാശമുണ്ടെന്ന് ചോദിച്ചാൽ എന്തു പറയും? എന്താ പറയുന്നത്? അവിടെ എങ്ങനെ ന്യായീകരിക്കും? ബോധമുള്ളവരുടെ അടുത്ത് പറ്റത്തില്ല, ബോധമില്ലാത്തവരുടെ അടുത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം റൂള് നമ്മളെ, അതും ഒരു എന്താണോ റൂളെന്ന് പറയുന്നത്, പൊതുവായി ചെയ്യേണ്ട ഒരു വ്യക്തിപരമായൊരു നിയമമാണ്. വ്യക്തിപരമായി ഒരുത്തൻ അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള നിയമമല്ല, ഇതൊരു പൊതുവായ റൂളാണ്. ആ പൊതുവായ റൂള് ലംഘിച്ചുകൊണ്ട് വലിയ ഗമയിൽ നടക്കുക, അതിൻ്റെ അകത്ത് കയറി ചക്ക പോലെ ഇങ്ങനെ ഇരുന്ന് പോവുക, ഇതൊക്കെ ഇവിടുത്തെ ഇതൊക്കെ എന്ത് വിചാരിച്ചുകൊണ്ട് ഇവരിതൊക്കെ ചെയ്യുന്നു? അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ വലിയ ക്രെഡിറ്റാണെന്ന്, ഇവർ എന്തിനിങ്ങനെ ഇതൊക്കെ ചെയ്യാൻ ധൈര്യം വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഗോഡ് ഫാദർമാരുണ്ട്. ആര്? രാഷ്ട്രീയക്കാരും അവരവരും ഉണ്ടപ്പോൾ ഇവിടെ ഈ വർഷം തോറും വരെ മീറ്റിങ്ങ് നടക്കും. അപ്പോൾ ഇവിടെ രാഷ്ട്രീയക്കാരെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ പിറകിൽ ആളുണ്ട് എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയാണ്. പക്ഷേ ഇത് വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെടുകയാണെങ്കിൽ, ഒരു സന്യാസിക്ക് ഏത് നിയമലംഘനം ചെയ്യുന്നതിനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. എന്ത് ചെയ്താലും നമുക്ക് ഗോഡ്ഫാദർമാരുണ്ട്, അവർ രക്ഷിക്കും എന്നുള്ള ഒരു ധാരണ വന്നാൽ അവൻ എന്ത് ചെയ്യും? എന്ത് തോന്നിയാസും എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറാവും. എന്തുകൊണ്ട്? രക്ഷിക്കാൻ ആളുണ്ടല്ലോ. അകത്ത് രക്ഷിക്കാനുണ്ട്, പുറത്ത് രക്ഷിക്കാനുണ്ട്. അകത്ത് രക്ഷിക്കാൻ ആളുള്ളതിന് എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി, അകത്ത് നിൽക്കാം. പുറത്ത് രക്ഷിക്കാൻ രാഷ്ട്രീയക്കാരെ പിടിച്ചാൽ. ഇതൊക്കെ മോശം പ്രവണതകളാണ്, തെറ്റായ പ്രവണതകളാണ്. നിങ്ങളുടെ അബദ്ധത്തിൽ ഒരു നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ അത് ശരി, ആർക്ക് സംഭവിക്കും? അറിഞ്ഞുകൊണ്ടത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതെന്താണ്? ഇത് ഇൻഡിസിപ്ലിനാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെങ്ങനെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു? ആദ്യം സ്വന്തം കാര്യങ്ങളിൽ കൊണ്ടുപോവാം, ആദ്യം അത് വരട്ടെ. ബോധപൂർവം ഇത് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള റൈറ്റും ഇല്ല. അതഴിച്ച് കളഞ്ഞിട്ട് മര്യാദയ്ക്ക് എന്താണ്, ഒരു രാജ്യത്ത് ഒരു പൗരനെ പോലെ യാത്ര ചെയ്യണം. നമുക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഒരു ആശ്രമത്തിനും ആർക്കും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അവകാശമില്ല. ഓരോരുത്തർക്കും അവകാശമുള്ള എന്താണ്? അവരവരുടെ മതകാര്യങ്ങൾ, അത് ഓരോരുത്തർക്ക് ശീലിക്കും. മതപരമായ കാര്യങ്ങൾ അവരവർക്ക് ചെയ്യാം, പൂജയോ ക്ഷേത്രമോ, ഇതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ളതാണ്. അവനവൻ്റെ മതാചാരങ്ങൾ പുലർത്തിക്കൊണ്ടു പോകാം. അതും മതാചാരം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്താണ്, നരബലി നടത്തിയില്ലേ? ഇവിടെ പണ്ട് നരബലി ഉണ്ടായിരുന്നു. വേദങ്ങളിൽ പോലും നരബലിയെ കുറിച്ച് പറയുന്നുണ്ട്. ശുനശേവനെ യാഗത്തിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതും, പിന്നെ വിശ്വാമിത്രൻ, ഇതൊക്കെ ഋഷിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. പോയി രക്ഷപ്പെടുത്തിയൊക്കെ കഥകളുണ്ട്, പുരാണങ്ങളിലുണ്ട്. ശുനശേവൻ വേദത്തിലെ ഋഷിയാണ്. അപ്പോൾ പണ്ട് നരബലി നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരുത്തൻ പോയി നരബലി നടത്തിയ മതാചാരം എന്ന് പറഞ്ഞ് ഇവിടുത്തെ നിയമം അത് അനുവദിക്കും. അപ്പം മതാചാരം എന്ന് പറഞ്ഞാലും ചെയ്യേണ്ട, ഇന്നത്തെ കാലത്തിനനുസരിച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യും. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു കോഴി അറുത്ത് ബലി കൊടുക്കാൻ പറ്റും? പണ്ട് ഇത് ചെയ്തിരുന്നതല്ലേ ഗുരുദേവൻ എൻ്റെ ആ കാലഘട്ടത്തിൽ ഇവരിവിടെ കോഴി അറുത്ത് ബലി കൊടുത്തുകൊണ്ടിരുന്നതല്ലേ? അപ്പോൾ ആചാരങ്ങളെല്ലാം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക, അങ്ങനെ ഒരു വണ്ടി കയറി സഞ്ചരിക്കാൻ പാടില്ല. അത് അഴിപ്പിച്ച് വെച്ചിട്ട് എന്നോട് എന്തെങ്കിലും കയറാൻ പറയും, ഞാൻ ആദ്യം പറയും ഇത് അഴിച്ചു വയ്ക്കാൻ പറയും. എന്നാലും ഞാനത് കയറത്തുള്ളൂ, ഞാനത് കയറത്തില്ല. അല്ലെങ്കിൽ ബോധമില്ല, അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോഴായിരിക്കും ഞാൻ അത് കയറിയിരിക്കും. കാരണം അത് നഗ്നമായ നിയമലംഘനമാണ്. എന്നിട്ട് ഭയങ്കര എന്തോ കൂടിയ ആൾക്കാരെന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുക. ബോധം ഇല്ലാത്തതുകൊണ്ടല്ല, ബോധപൂർവം ചെയ്യും. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ധർമ്മമാണ്. നിയമങ്ങളനുസരിച്ച് പോവുക എന്ന് പറയുന്നത് ധർമ്മമാണ്. അത് ലംഘിക്കുന്നതിന് നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് വളരെ അപകടമാണ്. നാളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലും ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തും. എന്തുകൊണ്ട്? ഗോഡ് ഫാദർമാരുണ്ടെന്ന് രക്ഷിക്കാൻ. അതുകൊണ്ട് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പോരെ. ഡിസിപ്ലിൻ എന്ന് പറയുന്ന സ്വയം എല്ലാവരും എന്ത് ചെയ്യണം, അത് കാണിക്കണം. അവരുടെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കണം. ധർമ്മം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിയമങ്ങളെ അനുസരിക്കുന്നത് ധർമ്മമാണ്. അത് ബോധപൂർവം വൈലേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാതെ ചിലപ്പോൾ നമുക്ക് സംഭവിക്കും. അത് സംഭവിച്ച പിന്നെ അത് ആവർത്തിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. സംഭവിച്ച പിന്നെ അത് തിരുത്താൻ പറ്റില്ലല്ലോ. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇരിക്കുക, അതെന്തോ ഒരു കഴിവാണെന്ന് വിചാരിക്കുക, അത് ഒരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്, ചലഞ്ച് ചെയ്യണം. നമ്മൾ ഞങ്ങളെന്തും ചെയ്യും, ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്, ഞങ്ങൾക്കങ്ങനെ എന്താണോ രാഷ്ട്രീയ പിന്തുണയുണ്ട്, സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനം വളരെ വലുതാണ്, ഇത്തരം മിഥ്യാഭിമാനങ്ങൾ ഇത് ഏവനെയുള്ള ഒരുത്തം പിടിച്ചിട്ട് പണിതരും. എന്തായാലും ഇത് അഴിച്ചു വെക്കേണ്ടി വരും. ഇതിന് അധികാരമൊന്നും വേണ്ട, കാരണം ഇപ്പം പുതിയ റൂള് വരികയാണ്. അങ്ങനെ നമുക്ക് ഗവൺമെന്റ് വയ്ക്കുകയോ അഴിക്കുകയോ ചെയ്യുന്ന നിയമം അനുസരിച്ചല്ല വയ്ക്കാം. നിയമം ഉണ്ടെങ്കിൽ വയ്ക്കാം, ആ നിയമം ഇല്ലെങ്കിൽ വയ്ക്കണ്ട. ഇത് നിയമം ലംഘിച്ചുകൊണ്ട് വയ്ക്കുന്നതാണ്. ഗവൺമെന്റ് എന്തെല്ലാം നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു, നിയമങ്ങൾ മാറുമ്പോൾ അവരതനുസരിച്ച് മാറ്റം വരുത്തും. ഇത് നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, നിയമം ലംഘിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഗവൺമെന്റ് ഒഴിക്കുമെന്ന് വെച്ചാൽ പുതിയ നിയമം വരുമ്പോൾ എല്ലാം മാറ്റും. ഇപ്പോൾ ഡിജിറ്റലൈസ്ഡ് നമ്പർ പ്ലേറ്റ് വരാൻ പോവുകയാണ്, സാറ്റലൈറ്റിൽ നിന്ന് റീഡ് ചെയ്തൊക്കെ ടോളൊക്കെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ മാറും. ഇപ്പോൾ സർക്കാർ പുതിയ റൂളുണ്ടാക്കിയിട്ട് അതൊക്കെ ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റൂളുണ്ടാക്കാനും അവകാശമില്ല, റൂൾ വയലേറ്റ് ചെയ്യാനും നമുക്ക് അവകാശമില്ല. നമ്മളെ സംബന്ധിച്ച് അത് അനുസരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസരിച്ച് ഉള്ള നിയമങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ തന്നെ വെല്ലുവിളിക്കുകയും എന്നിട്ട് നമുക്ക് ഡിസിപ്ലിൻ വേണമെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാവും? ബോധമുള്ള ഇതൊക്കെ ചോദിക്കത്തില്ലേ? നിയമപാലകരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല ധാരണയാണ്. അവരും വിചാരിക്കുന്ന ഇങ്ങനെയാണ്, ഇവരൊക്കെ പിന്നിൽ ഭയങ്കര ആൾക്കാരുണ്ട്. നമ്മൾ സാറിന് പറയാറില്ല, ഓ അവരെയൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർ പിന്നിൽ നരേന്ദ്രമോദിയുണ്ട്, മറ്റേ പിണറായി വിജയനുണ്ട്, നമുക്ക് അവരോടൊത്തൊന്നും ഏറ്റുമുട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം ഉദ്യോഗസ്ഥനും കാണും, അവരുടെ മനസ്സിനും കാണും. പക്ഷെ അങ്ങനെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കാൻ, നമ്മൾ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് എന്നോട് ഒരു മുമ്പൊരിക്കും, ഇപ്പം ഞാനിവിടെ വരുന്നതിന് മുമ്പുള്ള കാര്യം, ഇതാ വരുന്ന ഒരു നിയമ ലംഘകൻ, ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നോട് ചോദിച്ചു, എന്നോട് പുള്ളിയാണ് പറഞ്ഞത് 1989 വെഹിക്കിൾ ആക്ട് അനുസരിച്ച് സ്വാമി ഇതാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ഈ നമ്പറും അല്ല പേരും എഴുതി വെച്ചുകൊണ്ട് നടക്കുന്നത് ഇതെന്ത്, ഇതെവിടെ തന്നെയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളാരും ചെയ്യാൻ ധൈര്യപ്പെടാറില്ല, കാരണം ഇത് തന്നെയാണ് ഭയക്കുന്നത്. ഇവരുടെ പോക്കറ്റിലെ നരേന്ദ്രമോദി എവിടെ, അത് അന്വേഷിക്കണം. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അത് പെർമിഷൻ വാങ്ങണോ വേണ്ടേ എന്നുള്ള കാര്യം അറിയത്തില്ല. ആ ഇതിനൊക്കെ നമുക്ക് പറഞ്ഞില്ലേ, ലെറ്റർ എഴുതുന്നതിന് ഈ നമ്പർ പ്ലേറ്റിലൊന്നും എഴുതാൻ പറ്റില്ല. അല്ലാതെ ഒരു ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് RTO ഓഫീസ് പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് പൈസ അടയ്ക്കേണ്ടത്. അത് സാറിന് ഗുഡ്സ് വണ്ടികളിലാണ്, അങ്ങനെയല്ലേ? അതിനൊക്കെ ചെയ്യും. ഉള്ളി വണ്ടി പ്രൈവറ്റായി വണ്ടി ഓടിച്ചാളാണ് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഇതിനൊക്കെ നിയമത്തിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആ എന്നിട്ടും നമ്മൾ പരസ്യമായി നിയമം ലംഘിച്ചിട്ട് ആളുകളിക്കും. ആ അതൊക്കെ അങ്ങനെയാണ് തമിഴ്നാട്ടിലൊക്കെ. ശരി, രാഷ്ട്രീയക്കാരുടെ കൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിലെ DMK അതെനിക്കറിയാം, ഞാൻ അവിടെ താമസിച്ചിട്ടുള്ളതല്ലേ. വെച്ചു കഴിഞ്ഞോളം ട്രോള് കൊടുക്കണ്ട, ട്രോളി ചെന്നു കഴിഞ്ഞാൽ പൊക്കും പൊക്കു പോകും. അതൊക്കെ നിയമലംഘനമാണ്. സാധാരണ മനുഷ്യർ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ട് നമ്മൾ ധർമ്മം പ്രചരിപ്പിക്കുന്നവരാണ്, മനസ്സിലായോ? ധർമ്മം പ്രചരിക്കുന്നവരെ അത് ചെയ്യാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. മറ്റുള്ളവരതല്ലല്ലോ, അവർ രാഷ്ട്രീയം കളിക്കുന്നവരാണ്. അപ്പം അവർക്കതൊക്കെ ആകാം. നിങ്ങൾ ധർമ്മം പ്രചരിപ്പിക്കാൻ സമൂഹത്തിൽ ഇറങ്ങിയും ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്ന് അത് മനസ്സിലാക്കി ചെയ്യണം. ഇത് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നമ്മളെ ആരും ഒന്നും ചെയ്യാനില്ല, നമ്മൾ കാണിച്ചു തരുമെന്നുള്ളൊരു മനോഭാവമാണ്. എന്നാ നീ പിടിക്ക്, കാണിച്ചു തരാം എന്നുള്ളൊരു മനോഭാവമാണ്, അഹങ്കാരമാണ്. അത് ശരിയായ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു അക്ഷരം എഴുതാൻ പാടില്ല, ഒരു പടം വയ്ക്കാനും പാടില്ല. നിങ്ങൾ ആ സൈൻ ബോർഡിൽ ഗുരുദേവന്റെ ഒരു പടം നിങ്ങൾക്ക് ഒട്ടിക്കാൻ അവകാശമുണ്ട്, അത് പാടില്ല. ഇവിടെ ഒരാളൊരു വലിയ ശൂളം ഇങ്ങനെ മുമ്പ് കുത്തി വെച്ചോണ്ടാണ്. ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഇതൊക്കെ എം ഡി പിടിച്ച് ഇവരെ വെഹിക്കിളിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയാവുമെന്ന് പറയും. ഇപ്പം അത് കാണുന്നില്ല, അഴിച്ചു കളഞ്ഞു. എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. ഗ്ലാസിനുള്ളിൽ വയ്ക്കുന്നു ഇല്ല, ഈ ഇതുണ്ടല്ലോ, ഏത്, ഈ നമ്മുടെ നമ്പർ പ്ലേറ്റിലും ഫ്രണ്ടിലും മുമ്പിലും ഒക്കെ ഇങ്ങനെ അക്ഷര ചുവന്ന അക്ഷരത്തിൽ പ്രത്യേകിച്ച് എഴുതി വയ്ക്കുക എന്ന് പറയുന്നത് നിയമലംഘനമാണ്. അതിൻ്റെ പേരിൽ സർക്കാരിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം. പക്ഷെ അത് ചെയ്തുകൊണ്ട് നടക്കുന്നത് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിയമം ലംഘിക്കുന്നവന് ധർമ്മം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ധർമ്മം എന്നുള്ള വാക്കായൊക്കെ ഉച്ചരിക്കാൻ അവകാശമുണ്ട്. എന്തുകൊണ്ട്? അയാളത് പാലിക്കുന്നില്ല. ഇത് ധർമ്മമാണ്, അല്ല ഇന്നത്തെ ധർമ്മം എന്ന് പറയുന്നത് മനുസ്മൃതിയല്ല. ഇന്നത്തെ ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു ഭാഗം. അപ്പം അതനുസരിച്ച് തന്നെ മനുഷ്യൻ പോകണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക്. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്, രണ്ടുമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന 6 എണ്ണം കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇന്ത്യൻ ഭരണഘടന എഴുതിയിരിക്കുകയാണ്. അതിലാണ് ഈ മതത്തിനുള്ള സ്വാതന്ത്ര്യം, എവിടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ആശയപ്ര ഇതിനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെയാണ് ഡ്യൂട്ടീസ്. ആ ഡ്യൂട്ടി എന്ന് പറയുന്നതിൽ അത് പൗരന്റെ കർത്തവ്യമാണ്. ഇത് നമ്മുടെ ഭരണഘടനയും പിന്നീട് ഭരണഘടന ഭേദഗതിയിലൂടെ എഴുതിച്ചേർത്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഈ ഡ്യൂട്ടീസ് എന്ന് പറയുന്നതിൽ ഇതൊക്കെ വരും. ഇതിനെയൊക്കെ നമ്മൾ വയലേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോൾ ആശ്രമത്തിൽ വന്ന് എന്താ തരുന്നത്? ഡ്യൂട്ടിയാണ്. ഇപ്പം ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ആ ഡ്യൂട്ടി പെടുന്നതാണ് ഇതിനെയൊന്ന് വയലേറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡ്യൂട്ടിപ്പെട്ട കാര്യമാണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കർത്തവ്യം. അപ്പോൾ അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ സർക്കാരിൻ്റെ നിയമങ്ങൾ നമ്മൾ വയലേറ്റ് ചെയ്താൽ അതിന് പെനാൽറ്റിയുണ്ട്, നമ്മളെ ശിക്ഷിക്കാം. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ എന്താണ്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മെമ്പർമാരാണ്, സന്യാസിമാരാണ്. അപ്പം നമ്മുടെ ഡ്യൂട്ടി അതിനെക്കുറിച്ച് അറിയണം. ഇവിടെ ഡ്യൂട്ടി എന്നാണ് നമ്മുടെ. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ സ്കീം വായിച്ചിട്ടുണ്ടോ? അപ്പം അതറിഞ്ഞിരിക്കണം നിങ്ങൾ. സന്യാസിമാർ മെമ്പർമാർ, അതായത് ഇവിടുത്തെ സെക്രട്ടറി, ട്രഷറർ, ഇവർക്കൊക്കെ ഇവിടെ ഡ്യൂട്ടിയേ ഉള്ളൂ. ഇവരാരും ഭരിക്കാനുള്ളവരല്ല, മനസ്സിലായോ? ഇവരൊന്നും ഭരണാധികാരികളല്ല. അവർക്ക് അവരുടെ ഡ്യൂട്ടി, അവരെ ഡ്യൂട്ടി ഏൽപ്പിക്കേണ്ട ആരാണ്? ആരാണ്? ട്രസ്റ്റ് ബോർഡ്. ഇതോ കൊണ്ടു കിടക്കുകയാണ് കയ്യിൽ. ട്രസ്റ്റ് ബോർഡ് വേണ്ട, അത് വേണ്ട, അതെനിക്കറിയാം. ഞാനിത് കുറേക്കാലം കൊണ്ടു കിടന്നാണ്. പറയണമെങ്കിൽ വെച്ചല്ലേ, അതിന്റെ ആവശ്യമുണ്ട്. ഞാനിത് കുറച്ച് വായിച്ചതാ, വായിക്കേണ്ട ആവശ്യം വന്നു. അപ്പൊ ട്രസ്റ്റ് ബോർഡ് എന്ന് പറയുന്നതാണ് ഇവർക്ക് ഡ്യൂട്ടി കൊടുക്കുന്നത്. ഏ ആ ബോർഡ് ആണ് ഇവിടുത്തെ ഭരണം നിർവഹിക്കുന്നത്, ട്രസ്റ്റ് ബോർഡാണ്. അപ്പോൾ ആ ബോർഡ് ഡ്യൂട്ടി കൊടുക്കുകയാണ് ആർക്ക്? സെക്രട്ടറിക്കും പിന്നെ ആർക്ക്? ട്രഷറർക്കും ഒക്കെ. അപ്പോൾ ബോർഡ് പറയുന്ന ആ ജോലികളെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഭരിക്കുന്നവരല്ല, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. ഈ ബോധം ഉണ്ടാവണം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി ആവാനും ട്രഷറാകാനും ഒന്നും ആർക്കും വലിയ മത്സരം വരത്തില്ല. കാരണം അധികാരമില്ലല്ലോ, ഡ്യൂട്ടിയല്ലേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങളടുത്ത് സമാധി പോയി ചൂലെടുത്ത് അവിടെ കഴുകാൻ പറയുന്ന പോലെ ഉള്ളൂ. അവിടെ കടിച്ച് വൃത്തിയാക്കുക എന്ന് പറയുന്ന അതേ കാര്യമേ ഉള്ളൂ ഇവിടുത്തെ ഒരു സെക്രട്ടറിക്കും ട്രഷററും ഒക്കെ. കുറച്ചെങ്കിലും ഒരു എന്താണ് ഒരു അധികാരമെന്ന് പറയാൻ പറ്റില്ല, ഒരു കൺട്രോളിങ് പവർ ഉള്ളത് പ്രസിഡന്റിനാണ് നമ്മുടെ ഇവിടുത്തെ സ്കീം അനുസരിച്ച്. ഇതിനെ മൊത്തത്തിലൊന്ന് കൺട്രോൾ ചെയ്യേണ്ടത് പ്രസിഡന്റാണ്. ബാക്കിയുള്ളവർക്ക് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക. ഇപ്പോൾ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫിനെയൊക്കെ നിയന്ത്രിക്കുന്ന സെക്രട്ടറിയുടെ ജോലിയാണ്, അത് അയാളുടെ ഡ്യൂട്ടിയാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും ആർക്കാണ്? ട്രസ്റ്റ് ബോർഡിനാണ്. അതാണ് എന്ത്, ഇത് എപ്പോൾ ഉണ്ടാക്കിയാണ്, ഏത് വർഷം ഉണ്ടാക്കിയെന്നറിയാമോ? 1959 1959 ഹൈക്കോടതി വിധി അനുസരിച്ച് നിലവിൽ വന്നതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സെക്രട്ടറി ഇവർക്കൊക്കെ ഇതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കുറച്ച് ബോധമുള്ളവരായിരിക്കും. പഴയകാലത്ത് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആകെ ഒരക്ഷരം മാത്രമേ അറിയാവൂ അയാൾക്ക്, കു, അതാണ് ഒപ്പിടുന്നത്. വേറെ എഴുതാൻ അറിയാത്തവനെയാണ് ഇവിടെ സെക്രട്ടറി ആക്കുന്നത്. ആകെ അറിയാവുന്നവരക്ഷരം കു എന്ന് എഴുതിയിട്ട് ഒരു മൂന്ന് വരവൂടെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരയ്ക്കും, റാ റാ റാ, അയാളാണ് സെക്രട്ടറി. എങ്ങനെയിരിക്കും? വേറെ വിദ്യാഭ്യാസമുള്ളവരൂടെ ഉണ്ടായിട്ടുണ്ട് ഇവരിൽ. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒരു എന്താണോ കോളേജിൽ അധ്യാപകനായിരുന്ന ഒരാളിവിടെ ഉണ്ടായിരുന്നു. അതെ, പുള്ളി ഇവിടുന്ന് ഓടിപ്പോവുകയാ ചെയ്ത്. കാരണം വിദ്യാഭ്യാസമുള്ളവനോടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഇവിടുത്തെ ഇവർക്ക് വേണ്ട കൂ എഴുതുന്ന ആളിനെയാണ്. അതാകുമ്പോൾ ഇതൊന്നും അറിയത്തില്ലല്ലോ, എന്താണ് ഡ്യൂട്ടി, എന്താണ് അഡ്മിനിസ്ട്രേഷൻ, ഒന്നും അറിയത്തില്ല. അപ്പം ആദ്യം ആ ഭാഗം ശരിയാവണം ഭരിക്കുന്നവർ. നാളെ നിങ്ങളുമൊക്കെ കസേര കൊതിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുദ്ദേശിച്ച തന്നെ. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കുമെന്ന് വിചാരിച്ചാൽ ഇത് അങ്ങനെ ശരിയാക്കാനൊന്നും പറ്റിയ സംഗതികളല്ല. ഇതിൻ്റെ അകത്ത് അത് ഞാൻ പറയുകയാണ്. ഭാവിയുടെ കാര്യം ഞാൻ പറയുകയാണ്. ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ. അതുകൊണ്ട് ഡിസിപ്ലിൻ എന്നൊക്കെ നിങ്ങൾ പറയുമ്പം വല്ലാതെ അങ്ങ് ഭ്രമിച്ചു പോകരുത്. ഡിസിപ്ലിൻ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലായിടത്തും ഡിസിപ്ലിൻ വരും. അത് മേളിൽ നിന്ന് താഴോട്ട് വരണം. ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ പുതുതായി ഒരാൾ വരുമ്പോൾ ആ ഡിസിപ്ലിൻ നോക്കി ചെയ്യും. അപ്പോൾ അത് രണ്ടിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഡിസിപ്ലിന് പോകാനും തയ്യാറാവണം, ഡിസിപ്ലിൻ വയലേറ്റ് ചെയ്യാനും പാടില്ല. എന്താ എനിക്ക് ഞാൻ ഒരുത്തിനെയും എന്താണ് മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ള മനോഭാവം ശരിയാവത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അനാർക്കിസമായി പോവും, അതും പാടില്ല. അപ്പോൾ ഇത് എന്താണ് ഞാൻ അതെ, ഇവിടുത്തെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, അതിന് ഞാൻ അഭിപ്രായമൊന്നും പറയത്തില്ല. മനസ്സിലാവും. കാരണം അതൊക്കെ നിങ്ങൾ മെമ്പർമാരാണ്, പിന്നെ ബോർഡ് മെമ്പറുണ്ട്, സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, പിന്നെ എന്താണ് ട്രഷറുണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് ഉണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ മൂന്ന് പേരും കൂടുന്ന എക്സിക്യൂട്ടീവ് ഉണ്ട്. മഠത്തിന് മാനേജർ വേണം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അതൊക്കെ അതനുസരിച്ച് ചെയ്യേണ്ടതെന്നുള്ള ബോധം എനിക്കുണ്ട്, അങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും എന്താണ് ഡേ ടു ഡേ കാര്യങ്ങളിൽ ഓരോ ഇൻസിഡന്റിലും പോയി അഭിപ്രായം പറയുകയോ ആരോടെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരികളോട് ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്യാറില്ല. മനസ്സിലായോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഞാനൊന്നും പറയത്തില്ല. ഞാൻ പറയുന്നത് എന്താണോ പൊതുവായ കാര്യങ്ങൾ, അത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ പറയേണ്ടത് പൊതുയോഗത്തിലും ബോർഡിലും ഒക്കെയാണ്. ഏത്? അതിപ്പോ ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ചർച്ച ചെയ്യണം, നിങ്ങൾ മെമ്പർമാരൊക്കെ ചർച്ച ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയോ നിങ്ങളിങ്ങനെ ഭരിക്കണം എന്ന് പറയുന്ന എന്റെ ജോലിയല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മഠത്തിൻ്റെ ആയാലും ശരി ആശ്രമത്തിൻ്റെ ആയാലും പൊതുവായ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയും, ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത്. അല്ല, ഞാൻ ആരോടും പോയി സംസാരിക്കാറുമില്ല, ഞാൻ ആരോടും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓരോ അഭിപ്രായം പറയാറില്ല. അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വവും ചെയ്യാതിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും അവരവർക്കാണ്. അതിലെനിക്കൊന്നും ഇടപെടാനോ പറയാനോ എനിക്ക് താല്പര്യമില്ല, ഞാനത് പറയത്തുമില്ല. ഇപ്പം ഞാനിവിടെ വന്നിട്ട് എത്ര വർഷമായി? 4 വർഷമായി. ഇതുവരെ ഞാനവരോടും ഒരഭിപ്രായം പറയാനും പോയിട്ടില്ല, നിങ്ങളിങ്ങനെ ചെയ്യണം. മേലിലും അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഇരുന്ന് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സന്യാസിമാരും മെമ്പർമാരാണ് എൻ്റെ മുമ്പേയിരിക്കുന്നത്. അപ്പം ശിവരും മഠത്തെക്കുറിച്ചായാലും ശരി, ഗുരുവിൻ്റെ ആശയങ്ങളെക്കുറിച്ചായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പൊതുവായ അഭിപ്രായം ഞാൻ പറയും. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ നിങ്ങൾ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ, അത് നിങ്ങൾ പറയേണ്ട വേദികളിൽ പറയണം എങ്ങനെയാണെന്ന്. ഈ അടുത്ത കാലത്ത് തന്നെ ചെല്ലുവന്ന് എന്നോട് പരാതി പറഞ്ഞു. എന്താണ് സ്വാമി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്വാമി. ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടുത്തെ മെമ്പർമാരാണോ? നിങ്ങളീ പ്രശ്നം നിങ്ങൾ ബോർഡിന് മുമ്പ് വയ്ക്കുക, എന്നിട്ട് അവിടെ തീരുമാനം എടുപ്പിക്കുക. തീരുമാനം എടുത്തേ പറ്റൂ, ഇവിടുത്തെ നിയമം അനുസരിച്ച്. പ്രശ്നം ന്യായമാണെങ്കിൽ ബോർഡിന് തീരുമാനം എടുത്തേ പറ്റൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ നിങ്ങളത് ബോർഡിൻ്റെ അഭിപ്രായം വയ്ക്കുക. രണ്ടു മൂന്ന് പേരെടുത്ത് പറഞ്ഞല്ല, ഞാനത് ഇടപെട്ടിട്ട് സെക്രട്ടറിയുടെ അടുത്ത് ഇന്നത് പറയുക, പ്രസിഡന്റിനോട് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുക, അതെന്റെ ജോലിയല്ല. മനസ്സിലായോ? ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ക്ലാസ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ഓഫർ ചെയ്ത മെമ്പർഷിപ്പാണ്. ഞാൻ പറഞ്ഞു, വേണ്ട, അങ്ങനെ ഒരു ഇടപാടേ വേണ്ട, നിങ്ങളുടെ മെമ്പർഷിപ്പും വേണ്ട, ഒരു മണ്ണാങ്കട്ടി എനിക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരാളാവശ്യമുണ്ടെങ്കിൽ ഞാൻ വരാം, അതെനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഞാൻ തൊഴിൽ രഹിതനാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനപ്പുറം എനിക്ക് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലൊന്നും ഇടപെടാനോ ആരെങ്കിലും ഗുണദോഷിക്കാനോ അതൊന്നുമില്ല. പക്ഷെ ഞാൻ അഭിപ്രായം പറയും. കാരണം അതിന് പറയുന്നതിനൊരു കാരണം കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു പാസ്റ്റ് ഉണ്ട്, ഒരു ഭൂതകാലം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ അഭിപ്രായം പറയും, അത്രേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ് ഞാൻ, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളത് ബോർഡിനെ ധരിപ്പിക്കുക. പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വയം ഓരോ ഡിസിപ്ലിനു വിധേയനാകാൻ തയ്യാറായിരിക്കും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളൊരു മൊത്തത്തിലുള്ള ഒരു ഡിസിപ്ലിന് എല്ലാവരും വിധേയനായ തയ്യാറായി. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പരസ്പര ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു നിയമം നടപ്പിലാക്കിയിട്ടല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മറ്റൊന്നൊരു സ്ഥാപനമാണ്. ഡെയിലി എന്തെങ്കിലും ഉപേക്ഷിയുണ്ടാവും, അതൊക്കെ അതിൻ്റെ പരിഹരിക്കാൻ ചുമതലയുള്ളവരതൊക്കെ പരിഹരിച്ചു പോകണം. പരിഹരിച്ചു പോയാൽ നല്ലത്, ഇല്ലെങ്കിൽ അവർ പരിഹരിച്ചില്ലെങ്കിൽ അവർ തന്നെ മോശക്കാരാകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ സംശയം തീർന്നോ? ഏ പാടില്ല. കാരണം ഈ മത നിയമങ്ങളെന്ന് പറയുന്ന ഇത് ഉണ്ടാക്കിയ കാലത്തുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമങ്ങൾ, അത് ആ കാലത്തിന് മാത്രം പറ്റിയ കാര്യങ്ങളാണ്. ഇപ്പൊ പറയുന്നില്ലേ, നമ്മുടെ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട് നരബലിയെ കുറിച്ച്. ഇന്നിപ്പം നരബലി നടത്തിയ എന്തായിരിക്കും ശരി? പുരാണങ്ങളിൽ പറയുന്നുണ്ട് നരബലിയെ കുറിച്ച്. അപ്പൊ മതമാണ് നമുക്ക് ആചരിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് നരബലി ആചരിക്കാൻ പറ്റും? ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ? ആ ഗുരു അത് പറയുന്നുണ്ട്, കാർവീതമായി പരിഷ്കരിക്കണം, ശാസ്ത്രങ്ങളിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കാവൂ, അല്ലാത്ത തള്ളിക്കളയണം. അതൊക്കെ ആണ്, അതനുസരിച്ചാ പോകേണ്ടത്. അപ്പോ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തള്ളിക്കളയണം. അത് ഗുരു പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. അല്ലേ, കല്ലിൽ തുടങ്ങി അക്ഷരങ്ങളിലും കണ്ണാടിയിലുമൊക്കെയാണ് ഗുരു അവസാനിപ്പിച്ചത്. ഗുണമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളും ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്ത്, ഇതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. ഗുണമുണ്ടെന്ന് അതാണ് ഗുരു എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. കാലം മാറുന്നതിനനുസരിച്ച് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഗുരു ഇന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഒരിക്കലും ഗുരുവിനെ പിടിച്ച് പഴയ കുറ്റികളിൽ പോയി കൊണ്ട് കെട്ടരുത്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പാടില്ല. ഗുരു എപ്പോഴും മാറ്റത്തെ, അതുകൊണ്ടാണ് മാറുന്ന മനുഷ്യരെല്ലാം ഗുരുവിനോടൊപ്പം നിന്നത്. ദൈവ നിഷേധികളും ഗുരുവിനോടൊപ്പം നിന്ന എന്തുകൊണ്ട്? മാറുന്ന ഒരു ഗുരു ആയതുകൊണ്ടാണ്. ഒരു യാഥാസ്ഥിതിയനാണെങ്കിൽ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. സഹോദരനയ്യപ്പനോ സി കേശവനോ ഒന്നും ഒരിക്കലും ഗുരുവിനെ ഉൾക്കൊള്ളാം. അവരൊക്കെ പിന്നീട് വന്നതല്ലേ ഗുരുവിന്റെ കാലത്ത് ജീവിച്ചതെന്നുള്ള കാര്യം പറയാം. അവര് ഗുരുവിനോടൊപ്പം നിന്ന എന്തുകൊണ്ട്? ഗുരു മാറുന്ന ആളായതുകൊണ്ടാണ്. ഉൾക്കൊള്ളുക എന്നുള്ള രീതിയാണ് ഗുരു സ്വീകരിച്ച്. ശരിയെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകും, അതാണ്. അല്ലാതെ തിരസ്കരിക്കുക എന്നുള്ളതല്ല. തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിച്ചിട്ടുണ്ട്. ജാതി തിരസ്കരിച്ചു, മദ്യത്തെ തിരസ്കരിച്ചു, അതൊക്കെ തള്ളികളാണ്. പക്ഷെ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാവുന്നതിനെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോയി. ഇന്ന് നോക്കുക, നമുക്ക് വളരെ അതിശയമായി തോന്നും, ഒരു വലിയ നാസ്തികനെ ഗുരു ശിഷ്യനായി സ്വീകരിച്ചിരുന്നു. ഇന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്വാമിമാർക്ക് ഒരു നാസ്തികനെ ഉൾക്കൊള്ളാൻ പറ്റും? നമ്മുടെ കേരളത്തിൽ നാസ്തികവാദം പ്രചരിപ്പിച്ച ഒന്നാമത്തെ ആൾ, അതിന്റെ നമ്പർ വൺ എന്ന് പറയുന്നത് സഹോദരനയ്യപ്പനാണ്. യുക്തിവാദി മാസിക തുടങ്ങി ആ സഹോദരനയ്യപ്പനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഗുരു എന്ത് ചെയ്തു? ശിഷ്യനെ സ്വീകരിച്ചു. സിവിയുടെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ശിവി ഗുരുവിനെ അങ്ങനെ അങ്ങനെ സമീപിച്ച ആളല്ല. ഗുരുവിനെക്കാളും കഴിവ് തനിക്കുണ്ടെന്ന് സ്വയം വിചാരിച്ചിരുന്ന ആളാണ്. അതേസമയം ഇവരൊന്നും അങ്ങനെയല്ല. സോന ഇപ്പം വലിയ യുക്തിവാദിയാണ്, ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. പക്ഷെ ഗുരുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട ആളാണ്, ഗുരു ഉൾക്കൊണ്ട ആളാണ്. സി വി ഗുരുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട ആളല്ല. സി കേശവൻ ഗുരുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട ആളാണ്, ഗുരു ഉൾക്കൊണ്ട ആളാണ്. അതാ വ്യത്യാസമുണ്ട് അതിൻ്റെയൊക്കെ. ഉൾക്കൊണ്ടല്ലെന്ന് പറഞ്ഞാൽ ഗുരുവിന് നമ്മളെ വേണ്ടെങ്കിൽ, നമുക്ക് ഗുരുവിനെ വേണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര വിവരക്കേടാണത്? അത് പറഞ്ഞ ആളാണ് സി വി. മറ്റവരൊന്നും അതൊരിക്കലും പറയത്തില്ല. ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചിന്തിക്കുന്നവരാണ്. നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ്, പക്ഷെ ഗുരു പറഞ്ഞെങ്കിൽ അതിൽ കാര്യം കാണുമെന്ന് ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് സഹോദരനയ്യപ്പനും ഒക്കെ. മറ്റേത് അങ്ങനെയല്ല. തനിക്ക് ശരിയല്ലെങ്കിൽ ഗുരു പറഞ്ഞ് ശരിയല്ല എന്ന് വിധി എഴുതിയ ആളാണ് ആര്? സി വി. അതാ വ്യത്യാസം. ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ആളാണ് ഒരു സന്ദർഭത്തിൽ. പിന്നെ ഗുരുവിനെ അനുകൂലിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? സമൂഹം ഗുരുവിന്റെ കൂട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയുണ്ട്. പക്ഷെ സഹോദരനായ്പനൊന്നും അങ്ങനെയല്ല. അവര് ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടാണ് ഗുരുവിനെ, അല്ല കൂടെ ആരുണ്ടെന്ന് നോക്കിയിട്ടല്ല, കൂടെ എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടല്ല. അതേ മനോഭാവം തന്നെയായിരുന്നു ആർക്ക്? സി കേശവനും അതേപോലെയായിരുന്നു. പിന്നിൽ ആളുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. അവർ ഗുരുവിനെ ഉൾക്കൊണ്ടവരാണ്, ഗുരുവിനെ മനസ്സിലാക്കിയവരാണ്. വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സ്വയം ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ആവശ്യമില്ലാത്ത മിഥ്യാധാരണകൾ മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. നമ്മളെന്തോ വലിയ ശക്തന്മാരാണ്, നമ്മൾ വിചാരിച്ച ഇവിടെ പലതും ചലിപ്പിക്കാൻ പറ്റും, മന്ത്രിസഭ മറിച്ചിടാൻ പറ്റും, ഇങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക. ഇതൊക്കെ അബദ്ധമാണ്, ഇതൊക്കെ വലിയ അബദ്ധങ്ങളെ കൊണ്ട് ചാടിക്കും. പണ്ടിവിടെ പലരും ചാടി കുഴിയിൽ തന്നെ പോയി ചാടും. നമുക്ക് ഗോഡ് ഫാദർമാരുണ്ട് രാഷ്ട്രീയക്കാർ. ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. ഏതെങ്കിലും മന്ത്രി ഫോൺ ചെയ്യുന്നു, അതൊരു വലിയ ക്വാളിറ്റിയാണ്, ക്രെഡിറ്റ് ആണെന്നൊന്നും വിചാരിക്കാതിരിക്കുക. മന്ത്രി ഇപ്പം നിങ്ങൾ ഇങ്ങനെ കസേര കളിച്ച് ഒരു സ്ഥാനത്ത് വന്നാൽ മന്ത്രി വിളിക്കും, ആ സ്ഥാനം പോയാൽ പിന്നെ വിളിക്കത്തില്ല. ഇത്രയൊക്കെ ഉള്ളു. അതൊരു വലിയ കാര്യമുണ്ട്. ഒരു മുതലയ്ക്ക് ഒരിക്കലും വെജിറ്റേറിയനായി ജീവിക്കാൻ പറ്റത്തില്ല. ചത്തോ അത്. നമുക്ക് സിംഹം, പുലി, മുതല, ഇതിനെ നമുക്ക് വെജിറ്റേറിയനാകാൻ പറ്റത്തില്ല. അതിന് വെജിറ്റേറിയനായി ജീവിക്കാനേ പറ്റത്തില്ല. അതിന് ജീവശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അതിനൊക്കെ മാംസം അങ്ങനെ ഞങ്ങൾ അതിനെ ജീവിപ്പിച്ചാൽ അതിന് പിന്നെ ആയുസ്സില്ല. ചത്തവും അതിൻ്റെ ശരീരഘടന അങ്ങനെയാണ്. പിന്നെ മിശ്രബുക്കുകളുണ്ട്, പല ജീവികളും ഉണ്ട്, അതിന് രണ്ടും കഴിച്ച് ജീവിക്കാം. അത് എങ്ങനെ അപൂർവം തോന്നുന്നു? അപൂർവം എന്താ സംഭവിക്കുന്നു? കുളത്തിൽ കിടക്കുകയാണെങ്കിലേ, കുളത്തിൽ കിടക്കുകയാണെങ്കിൽ അതിൽ മീനുണ്ട്, അത് പിടിച്ച് തിന്നും. അതിനത് മതി. ഇനി നിങ്ങൾക്ക് ഈ ബബി എന്താണ് മുദ്ര, അതിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റ് നോക്കി, നെറ്റ് നോക്കി, അതെ അതിന് കോഴി കൊടുക്കുന്ന ഫോട്ടോയുണ്ട്, നെറ്റിൽ നോക്കിയാണ്. കോഴി തിന്നു, കോഴി അത് തിന്നുന്ന പടം പിടിച്ചിട്ടിട്ടുണ്ട്. അവിടെ നേർച്ച കോഴികളുടെ ആൾക്കാർ കൊണ്ടുവന്ന് ഇതിന് കൊടുക്കും, അത് കഴിക്കും. എന്നും വേണമെന്നില്ല, വെജിറ്റേറിയനും അത് കഴിക്കും, അതില്ലാന്ന് പറയുന്നില്ല. അത് വെജിറ്റേറിയൻ അത് കഴിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ അതിന് ആവശ്യത്തിന് മാംസാഹാരം കിട്ടാത്തതുകൊണ്ടാണ്. ആവശ്യത്തിന് കാരണം വിശപ്പല്ലേ. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം സസ്യാഹാരികളാണ്, സസ്യം കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും? മാംസം തന്നെ കഴിക്കും, അല്ലാതെ ചത്തുകളയാന്ന് വിചാരിക്കും. അപ്പം മുതലേ അങ്ങനെയാണ്. അതിന് ശരിക്കുള്ള മാംസഭക്ഷണം കിട്ടാതെ വരുന്നതുകൊണ്ടാണ് അത് ബാക്കിയുള്ളതൊക്കെ കഴിക്കുന്നത്. അല്ല, നിങ്ങൾക്കങ്ങനെ കുറച്ചു കാലം നിർത്തി കഴിഞ്ഞാൽ ചത്തുപോകും, അതിന് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. വെറും അന്ധവിശ്വാസം, വെറും എന്താണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അമ്പല കമ്മിറ്റിയും പൂജാരിയും കൂടെ ചേർന്ന് ഉണ്ടാക്കി വിടുന്ന ഈ പ്രചാരണങ്ങളാണ്. അപ്പോൾ ഇത് കാണാൻ ആൾക്കാർ അവിടെ പോകും, പൈസ കിട്ടും, അമ്പലത്തിൽ വരുമാനം കൂടും, പൂജാരിക്ക് നേട്ടമുണ്ടാകും, അമ്പല കമ്മിറ്റിക്ക് വരുമാനമായി. ഇതേ കഴിഞ്ഞ് ഇതിനകത്തൊന്നും ഈ അമ്പല പൂജാരി അമ്പല കമ്മിറ്റിയും കൂടെ ചേർന്നിട്ടാണ് എല്ലാ വേണ്ടാധീനങ്ങളും ഉണ്ടാകും. അതിനകത്ത് ഇതിനകത്തൊന്നും ഒരു ആത്മീയതയില്ല. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. അതുവരെ സ്മാരകമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എന്താ അതായത്? ഈ പശുക്കൾ വെജിറ്റേറിയനാണ്, അതിന് മാംസാഹാരം പാടില്ല. ഒരിക്കൽ എന്ത് സംഭവിച്ചു? ഒരു 10-12 വർഷമാവും. ലണ്ടനിൽ ഇവർ ഈ ഫാമുകളിൽ പശുക്കൾക്ക് കൂടുതൽ മാംസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പശുക്കൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റയിൽ കുറേശ്ശെ ഈ കുടൽ, മൃഗങ്ങളുടെ കുടലും മറ്റും ചേർത്ത് കൊടുത്തു. ഇത് നടന്ന സംഭവമാണ്, നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. ഇതൊക്കെ കുറച്ച് ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഭയങ്കരമായ ഒരു അസുഖം ഉണ്ടായി, പശുഭ്രാന്തെന്നാണ് എൻ്റെ പേര്. ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഈ ഇറച്ചി കഴിച്ച മനുഷ്യരിലേക്കും വന്നു. അവസാനം നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊല്ലേണ്ടി വന്നു, കൊന്ന് കത്തിച്ചു കളയേണ്ടി വന്നു. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരെല്ലാം പറഞ്ഞു അത് സസ്യബുക്കാണ്, അതിന് മാംസം കഴിപ്പിക്കാൻ പാടില്ല. കഴിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ജൈവഘടനയ്ക്കൊക്കെ മാറ്റം വരും, അതിന് തന്നെ അത് ഭ്രാന്തമുണ്ടാക്കി. കൗമാട് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായി. അപ്പോൾ ഓരോ ജീവിക്ക് ഓരോ ശരീരഘടനയുണ്ട്, അതിനനുസരിച്ചുള്ള ആഹാരം അതിന് പറ്റും. അപ്പോൾ സസ്യബുക്കായ പശുവിനെ മാംസം കഴിപ്പിക്കാൻ പറ്റത്തില്ല, കഴിപ്പിച്ചാൽ പ്രശ്നമുണ്ടാകും. മനുഷ്യനിൽ വരെ പിന്നെ അത് വന്നു, കൊന്നുകളയേണ്ടി വന്നു. അത് നമുക്ക് കുറച്ചൊക്കെ എന്താണോ ഒരു ശാസ്ത്രീയ ബോധം വേണം. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളുടെയും ഇതിൻ്റെ ഒന്നും പിറകെ പോകാതിരിക്കും. അതൊക്കെ ആ ബിസിനസിൻ്റെ ഭാഗം, ആൾക്കാരെ ഇങ്ങനെ ഒരു കള്ളപ്രചാരണം നടത്തി ആൾക്കാരെ കൂട്ടി വരുമാനം, അമ്പലത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ല. അതിനകത്തൊന്നും ഒരു കാര്യം, പിന്നെ ഒരു ജീവി മുതൽ അതിനെ സംരക്ഷിച്ചെങ്കിൽ നല്ല കാര്യം. പക്ഷെ അവരിടയ്ക്കിടയ്ക്ക് കോഴിയൊക്കെ കൊടുത്തിരുന്നു, ആൾക്കാർ കൊണ്ട് കൊടുക്കുമായിരുന്നു, നേർച്ചയായിട്ട് കൊണ്ടൊന്ന് കൊടുക്കും, കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് മീൻ കിടപ്പില്ലേ, അത് പിടിച്ച് നിന്നാൽ പോരെ. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയില്ല, വരുമാനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ അടിച്ചു കൊടുക്കും. അത് ഈ അന്ധവിശ്വാസ പ്രചാരകരുണ്ട് കുറെ പേര്, അവരിതിനു വേണ്ടി നൽകും. ഇതൊക്കെ എന്തോ ആചാരമാണ്, പിന്നെ അത് ആചാരമാകും, അതാവും ഇതാവും, ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കും. അത് അതിനപ്പുറം ഇതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക, അതാ ഈ സംഭവിക്കും. കുറെ എണ്ണം അങ്ങനെ അതി വീണു പോവും, കുറെ ബോധമുള്ളവർ അതിൽ നിന്ന് മാറി, അത്രയേ ഉള്ളൂ. ഗുരുവിന് മുമ്പിൽ അവർ വെളിച്ചപ്പാടി എന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഗുരു എന്താ പറഞ്ഞത്? ആ വായന പല്ലൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. മൂപ്പിലാന പല്ലില്ലായിരുന്നു, അങ്ങനെ കഴിവുണ്ടെങ്കിൽ പല്ലൊന്ന് വരുത്താൻ പറഞ്ഞു. ഏറ്റവും വലിയ യുക്തിവാദി പരീക്ഷണമാണത്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്ഭുതകരമായ സിദ്ധി ഉണ്ടെങ്കിൽ പോയ പല്ല് വരുത്തി കാണി. പല്ല് വയ്ക്കാൻ പാടില്ല, അന്ന് പല്ല് വയ്ക്കുന്ന സമ്പ്രദായം കുറവാണ്, പല്ല് വരുത്തിയോ. ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. അല്ല, വെളിച്ചപ്പാട് വിചാരിച്ച ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ മാനസിക രോഗമാണ് വെളിച്ചപ്പാടെന്നൊക്കെ പറയും. തുള്ളുക മാനസിക പ്രശ്നങ്ങളാണ്, അധികം ഞാനകത്തൊന്നുമില്ല. ചിലരെ അഭിനയിക്കുകയും ചെയ്യും, ചിലരറിയാതെ ഇളയിപ്പോവും, അധികം ഞാനകത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നിയമം അനുസരിക്കുന്നതാണ് ധർമ്മം. ധർമ്മം പ്രചരിപ്പിക്കുന്നവർ അറിഞ്ഞുകൊണ്ട് നിയമത്തെ ലംഘിക്കരുത്, അറിയാതെ നിയമം ലംഘിച്ചാൽ പിന്നെ ആവർത്തിക്കരുത്. ഇത്രയേ ഏ അതൊക്കെ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുമല്ലോ. അതായത് ഇത് ഈ കുളത്തിൽ മുതല വരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ചെറിയ കുഞ്ഞായിരിക്കും. മുതല കുഞ്ഞെന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും, വളരെ ചെറിയതായിരിക്കും. നമ്മുടെ കയ്യിൽ എടുത്ത് വയ്ക്കത്തക്ക അത്രേ കാണൂ കുഞ്ഞ്, മുതലയുടെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടൊന്ന് കുളത്തിയിടും ആരെങ്കിലും, മനസ്സിലായോ? അപ്പോൾ അത് അവിടെ കിടന്ന് വളരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് വളരുമ്പോൾ ഉണ്ടാകുന്ന ട്രെയിനിങ് ഒന്നും അതിനെ കിട്ടിയിട്ടില്ല. അത് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂട്ടത്തിൽ കിടക്കുമ്പോഴാണ് ഇതിന് വേണ്ട ട്രെയിനിങ് കിട്ടുന്നത്. ഞങ്ങൾ കാണാം ഈ വീട്ടിലൊക്കെ വളർത്തുന്ന സിംഹങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ വളർത്തുക. ഈ സിംഹങ്ങളെന്ന് പറഞ്ഞാൽ നെറ്റിലൊക്കെ നോക്കിയാൽ കാണാം, ആൾക്കാരുടെ അടുത്ത് തോടി വെച്ചുകൊണ്ടൊക്കെ നടക്കും, അതാരും കടിക്കത്തൊന്നുമില്ല, സിംഹമാണ്. കാരണം എന്തുകൊണ്ട്? അത് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ട്രെയിനിങ്ങിലല്ല വളരും. അച്ഛൻ്റെയും അമ്മയുടെയും ട്രെയിനിങ്ങിന് വളരണമെങ്കിൽ അത് ഇരപിടിക്കും, ഇല്ലെങ്കിൽ ഇരപിടിക്കുന്ന എങ്ങനെയെന്ന് അതിനെ അറിയത്തില്ല. അത് ആടിനെ പോലെയാണ് അത് വളർന്നു വരുന്നത്, അതാണ് അത് ആക്രമിക്കാത്തത്. പിന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ സഹജമായിട്ടുള്ള അതങ്ങ് മാറിപ്പോകും, പിന്നെ അതിന് കിട്ടുന്ന അത് കഴിക്കും. അതുകൊണ്ടാണ് ഇത് ഉപദ്രവിക്കാത്തത്. അതിനാ ട്രെയിനിങ് എപ്പോഴും പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പൂച്ചക്കുട്ടിയെ തള്ളയും തന്തയൊക്കെ എന്താ ചെയ്യുന്നത്? തള്ള പ്രത്യേകിച്ച് അതിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ഇരപിടിക്കാൻ. ആ ട്രെയിനിങ് അതിന് കിട്ടിയില്ലെങ്കിൽ അത് ഇരപിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് വീടുകളിലൊക്കെ വളർത്തുന്ന പൂച്ച എലികൾ പിറകേറ്റ് ഓടിക്കുന്നത്. നെറ്റിൽ നോക്കിയാൽ കാണാം, എലി ഓടിക്കുമ്പോൾ പൂച്ച ഓടും. എന്തുകൊണ്ട്? അതിനറിയത്തില്ല എന്നെ പിടിക്കണമെന്ന്, അതിനങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് ഈ മുതലയിലുമൊക്കെ സംഭവിക്കുന്നത്. അതിനറിയത്തില്ല ഇത് പിടിച്ചു തിന്നാനുള്ള സാധനമാണ് മനുഷ്യനെന്ന് അതിനറിയത്തില്ല. അതൊക്കെ വലിയ ദിവ്യത്വമായി പറയുക, അവിടെ ബ്രാഹ്മണനാണെങ്കിൽ പറയുക. ഒക്കെ തട്ടിപ്പ് മൊത്തം, ഈ ഫീൽഡേ മൊത്തം തട്ടിപ്പാണ്. എങ്ങനെ? ആ ഇനിയിപ്പം ആരെങ്കിലും ഒരു ചെറിയ മുതൽ അവിടെ കൊണ്ടുവരുമ്പം പറയും മറ്റതിൻ്റെ അവതാരമാണെന്ന് പറയും. ആ അടുത്ത അവതാരമാണ്. എങ്ങനെ? അല്ല അല്ല, ഇത് സമൂഹത്തെ പറ്റിക്കല്ലേ. വ്യക്തിപരമെന്ന് വെച്ചാൽ നമ്മള് ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, നമ്മൾ ബോധപൂർവം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല, ചൂഷണം ചെയ്യുന്നു. ആൾക്കാരുടെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് തെറ്റാണ്, മനസ്സിലായോ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, നരബലി ആകാം, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ തല വെച്ചു കൊടുത്താൽ മതി എന്നാണോ? അന്ധവിശ്വാസം, ചൂഷണം ഇത് പാടില്ല, മനസ്സിലായോ? അന്ധവിശ്വാസം ചൂഷണം സംശയം തോന്നുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള പരസ്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ നിയമമുണ്ട്. എന്തായാലും ചെയ്യുന്നതൊക്കെ ചൂഷണമാണ്, ചൂഷണം ചെയ്യാൻ പാടില്ല, അത് നിയമപരമായി തെറ്റാണ്. എന്തെങ്കിലും വിശ്വാസങ്ങളുടെ പേരിൽ അങ്ങനെ ചൂഷണം ചെയ്ത് പണം പിരിക്കാൻ പാടില്ല. ആ മനസ്സിൽ ഇന്ന അസുഖം മാറും എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെമഡീസ് ആക്ട് അനുസരിച്ച് അങ്ങനെ ഒരു പരസ്യം ചെയ്യാൻ പാടില്ല. ഈ പങ്കജ കസ്തൂരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിയമവിരുദ്ധമായ പരസ്യങ്ങളാണ്, അത് ചെയ്യാനേ പാടില്ല. അപ്പൊ നിയമവിരുദ്ധമായ കാര്യങ്ങൾ, അത് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവർ രക്ഷപ്പെടുകയാണ്. അതുപോലെയാണ് ഈ ചൂഷണങ്ങളും, ചൂഷണം നടത്താൻ പാടില്ല, അത് അവരുടെ കാര്യമല്ല, എല്ലാവരെയും ബാധിക്കുകയാണ്. ഇപ്പൊ ഒട്ടന്മാർ ചെന്ന് മുതലേ ചെന്ന് പൂജിക്കും, അവിടെ ദക്ഷിണയിടും, അത് അപകടമാണ്.